الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. والصلاة والسلام الأتمان الأكملان على خير خلق الله أجمعين، نبينا محمد وعلى آله وأصحابه أجمعين، وبعد. ومن يا سهودري السلام عليكم ورحمة الله. قال المصنف أبو زكريا يحيى بن شرف النووي رحمة الله عليه: الترغيب في فعل الحسنات. عن ابن عباس رضي الله عنهما عن رسول الله صلى الله عليه وآله وسلم فيما يرويه عن ربه تبارك وتعالى قال: إن الله كتب الحسنات والسيئات ثم بين ذلك، فمن هم بحسنة فلم يعملها كتبها الله عنده حسنة كاملة، وإن هم بها فعملها كتبها الله عنده عشر حسنات إلى 700 ضعف إلى أضعاف كثيرة، وإن هم بسيئة فلم يعملها كتبها الله عنده حسنة كاملة، وإن هم بها فعملها كتبها الله سيئة واحدة. رواه البخاري ومسلم في صحيحيهما بهذه الحروف. إمام بخاري مسلم وكودريشا متفق عليه آية حديث عنه. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അതായത് ഖുദ്സിയായ ഹദീസാണിത്. അടുത്ത് പറയുകയുണ്ടായി: ഇന്നല്ലാഹ കതബൽ ഹസനാത്തി വസ്സയ്യിആത്ത്, തീർച്ചയായും അല്ലാഹു നന്മകളെയും തിന്മകളെയും രേഖപ്പെടുത്തിയിരിക്കുന്നു. ثم بين ذلك പിന്നീട് അതിനെ വിശദീകരിക്കുകയും ചെയ്തു. ഫമൻ ഹമ്മ ബിഹസനത്തൻ ഫലം യഅമൽഹ കതബഹ അല്ലാഹു ഇൻദഹു ഹസനതൻ കാമില. ആരെങ്കിലും ഒരാൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയും അത് ചെയ്യാതെ പോവുകയും ചെയ്താൽ അല്ലാഹു അവന്റെ അടുക്കൽ പരിപൂർണ നന്മ രേഖപ്പെടുത്തും. വൈൻ ഹമ്മ ബിഹ ഫഅമിലഹ കതബഹ അല്ലാഹു ഇൻദഹു അശറ ഹസനാത്തിൻ ഇലാ സബിഅതി ദിഫ്. ആരെങ്കിലും നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്താൽ അല്ലാഹു അവന്റെ അടുക്കൽ 10 നന്മ രേഖപ്പെടുത്തും. അത് 700 വരെ ഇരട്ടിയായി അവൻ വർദ്ധിപ്പിച്ചെഴുതുകയും ചെയ്യും. ഇലാ അദാഫിൻ കസീറ, അതിലേറെ വർദ്ധിപ്പിച്ച് അവൻ രേഖപ്പെടുത്തും. വൈൻ ഹമ്മ ബിസയ്യിഅത്തിൻ ഫലം യഅമൽഹ, ആരെങ്കിലും ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയും അത് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ കതബഹ അല്ലാഹു ഇൻദഹു ഹസനതൻ കാമില, പരിപൂർണ മായ ഒരു നന്മ ചെയ്തതായി അവൻ രേഖപ്പെടുത്തും. വൈൻ ഹമ്മ ബിഹ ഫഅമിലഹ, ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്താൽ കതബഹ അല്ലാഹു സയ്യിഅതൻ വാഹിദ, അവന്റെ അടുക്കൽ ഒരു തിന്മ മാത്രം അവൻ രേഖപ്പെടുത്തും. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കാരുണ്യത്തിന്റെ വലുപ്പം നമ്മളെ അറിയിക്കുന്ന ഒരു റിപ്പോർട്ടാണിത്. ഖുദ്സിയായ ഹദീസ് എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ നിർദ്ദേശത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസുകളാണ്. എന്താണ് പറയുന്നത്? അള്ളാഹു നന്മകളെയും തിന്മകളെയും രേഖപ്പെടുത്തി. പല വിശദീകരണങ്ങളും അത് ആ കാര്യത്തിലുണ്ട്. എവിടെയാണ് രേഖപ്പെടുത്തിയത്? അള്ളാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂദിലായിരിക്കാം. സുമ്മ ബയ്യന ദാലിക, അള്ളാഹു രേഖപ്പെടുത്തിയ നന്മകൾ ലൗഹുൽ മഹ്ഫൂദിന് പുറമെ എന്താണ് നന്മകൾ തിന്മകൾ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ശരീഅത്തിലൂടെ വിശദമാക്കിയിട്ടുണ്ട്, വേദഗ്രന്ഥങ്ങളിലൂടെ, പ്രവാചകന്മാരിലൂടെ. സുമ്മ ബയ്യന ദാലിക, ആ വിശദീകരിച്ച വിശദീകരണങ്ങളിൽപ്പെട്ടതാണ് എന്ത്? ഫമൻ ഹമ്മ ബിഹസനത്തിൻ, ആ നന്മ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചുള്ള വിശദീകരണത്തിൽപ്പെട്ടതാണ്. ആരെങ്കിലും ഒരു നന്മ ചെയ്യാൻ ആഗ്രഹിച്ചാൽ, ഒരു നന്മ ചെയ്യാൻ ഹമ്മ എന്ന് പറഞ്ഞാൽ അവൻ വിചാരിച്ചാൽ, ഫലം യാമൽഹ, പക്ഷെ അവനത് പ്രവർത്തിച്ചില്ല, ഏതോ കാരണത്താൽ അവനത് പ്രവർത്തിക്കാതെ പോയി എന്നാൽ, കതബഹ അല്ലാഹു ഇൻദഹു ഹസനതൻ കാമില, അള്ളാഹു അവന്റെ അടുക്കൽ പരിപൂർണമായ ഒരു നന്മയായി അത് രേഖപ്പെടുത്തും. ഏതിനെ? അയാൾ വിചാരിച്ചപ്പോയേക്ക്, അയാൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു നന്മ ചെയ്തതായി അള്ളാഹു അവന്റെ അടുക്കൽ രേഖപ്പെടുത്തും. മലക്കുകളോട് രേഖപ്പെടുത്താൻ അള്ളാഹു കൽപ്പിക്കും. അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യമാണത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞില്ലേ: മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹ വമൻ ജാഅ ബിസ്സയ്യിഅതി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹ വഹും ലാ യുളമൂൻ. ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ ഫലഹു അശ്റു അംസാലിഹ, 10 ഇരട്ടിയാണ്. വമൻ ജാഅ ബിസ്സയ്യിഅതി, തിന്മ ചെയ്താലോ, ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹ, അതിന് തുല്യമായ ശിക്ഷയെ അള്ളാഹു നൽകുള്ളൂ. വഹും ലാ യുളമൂൻ, അവരോട് യാതൊരുവിധ അനീതിയും പ്രവർത്തിക്കുകയില്ല എന്നാണ്. അപ്പോ ആരെങ്കിലും ഒരു നന്മ വിചാരിക്കുകയും അത് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ കതബഹുല്ലാഹു ഇൻദഹു ഹസനതൻ കാമില, പരിപൂർണമായ ഒരു നന്മയായി അള്ളാഹു അവന്റെ അടുക്കൽ രേഖപ്പെടുത്തും. വൈൻ ഹമ്മ ബിഹാ ഫഅമിലഹ, അവൻ വിചാരിച്ച നന്മ അവൻ പ്രവർത്തിച്ചാൽ കതബഹുല്ലാഹു ഇൻദഹു അശറ ഹസനാത്ത്, പത്ത് നന്മയായി അവന്റെ അടുക്കൽ അവൻ രേഖപ്പെടുത്തും. ഇലാ സബീലിയത്തി ദീഫിൻ, എഴുന്നൂറ് ഇരട്ടി വരെ, ഇല അദാഫിൻ കസീറ, അതിനു മുകളിൽ വർദ്ധിപ്പിച്ച് അള്ളാഹു രേഖപ്പെടുത്തും. അവൻ ചെയ്ത ഒരു നന്മ അള്ളാഹു രേഖപ്പെടുത്തും വർദ്ധിപ്പിച്ചുകൊണ്ട്. വൈൻ ഹമ്മ ബി സയ്യിഅത്തിൻ ഫലം യാമൽഹ, ആരെങ്കിലും ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയും ഫലം യാമൽഹ, അത് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ കതബ അല്ലാഹു ഇൻദഹു ഹസനതൻ കാമില, അള്ളാഹു അവന്റെ അടുക്കൽ പരിപൂർണമായ ഒരു നന്മയായി അത് രേഖപ്പെടുത്തും. വൈൻ ഹമ്മ ബിഹ ഫഅമില, അയാൾ തെറ്റ് വിചാരിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്താൽ കതബ അല്ലാഹു സയ്യിഅത്തൻ വാഹിദ, അവന്റെ അടുക്കൽ ഒരു തിന്മ മാത്രമാണ് രേഖപ്പെടുത്തുക. ഇതാണ് അള്ളാഹുവിന്റെ ഔദാര്യം. നന്മ ചെയ്താൽ വിചാരിച്ചാൽ തന്നെ ഒരു പ്രതിഫലം, പ്രവർത്തിച്ചാൽ പത്തിരട്ടി, പിന്നീട് അവന്റെ ആത്മാർത്ഥതയ്ക്കനുസരിച്ച് എഴുന്നൂറും അതിനു മുകളിലും. മസലുല്ലദീനയും ഫിഖൂന അംവാലഹും ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ തങ്ങളുടെ സമ്പത്ത് ചെലവഴിക്കുന്നവരുടെ ഉദാഹരണം, കമസലി ഹബ്ബത്തിൻ അമ്പത്തത്ത് സനാബിൻ, ഏഴ് കതിരുകൾ മുളപ്പിച്ച ഒരു വിത്തിനെ പോലെയാണ്. ഫീ കുല്ലി സുംബുലത്തിൻ മിയത്തു ഹബ്ബ, ഓരോ കുലകളിലും കതിരുകളിലും നൂറ് മണികൾ. അപ്പൊ എത്രയായി? എഴുന്നൂറ് മണികൾ. ഏഴ് കതിരികളിൽ ഓരോതിലും നൂറ് വീതം നെന്മണികൾ. അപ്പോ ഏഴ് ഇൻറ്റു നൂറ് എഴുന്നൂറായി. എന്നിട്ടോ? അതുമാത്രമല്ല, വല്ലാഹു യുദായിഫു ലിമൻ യശാഉ വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ വീണ്ടും വർദ്ധിപ്പിച്ചു നൽകും. അള്ളാഹു ഒരുപാട് വിശാലമാക്കുന്നവനും അറിയുന്നവനുമാണ് എന്ന് തന്നെ സംബന്ധിച്ച് അള്ളാഹു പ്രഖ്യാപിച്ചിരിക്കുക. ഇത് അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യം നമ്മളെ അറിയിക്കുകയാണ്. അതേസമയം തിന്മ വിചാരിച്ചാലോ? ഒരു തിന്മ രേഖപ്പെടുത്തുന്നില്ല, പ്രവർത്തിച്ചാൽ മാത്രമാണ് തിന്മ രേഖപ്പെടുത്തുന്നത്. തിന്മ വിചാരിക്കുകയും തിന്മ പ്രവർത്തിക്കാതെ പോവുകയും ചെയ്താലോ ഒരു നന്മയായി രേഖപ്പെടുത്തുമെന്നാണ്. അല്ലാഹു അക്ബർ. നന്മ പ്രവർത്തിച്ചാൽ അതിന്റെ പ്രതിഫലമുണ്ട്. അല്ലാഹു അതിനെ സംബന്ധിച്ച് പറഞ്ഞത്, മൻജാ അബിൽ ഹസനത്തി ഫലഹു അഷ്റു അംസാലിഹ, ആരെങ്കിലും നന്മ ചെയ്താൽ അവര് അതിന്റെ പത്തിരട്ടിയുണ്ട്. വമൻ ജാഅ ബിസ്സയ്യിഅത്തി ഫലാ യുജ്സ ഇല്ലാ മിസ്ലഹ, തിന്മ പ്രവർത്തിച്ചാലോ അതിന് തുല്യമായ ശിക്ഷയുള്ളൂ. ഇത് അള്ളാഹുവിന്റെ നീതിയാണ്, പ്രതിഫലം നൽകുന്നത് അള്ളാഹുവിന്റെ റഹ്മത്തുമാണ്. പക്ഷേ തിന്മകളെ സംബന്ധിച്ച് പല സന്ദർഭങ്ങളിലും അള്ളാഹു ഈ രൂപത്തിലല്ലാതെ സംസാരിച്ചത് അതിനോട് വൈരുദ്ധ്യമായി മാറുന്നില്ല. ഉദാഹരണത്തിന്, ഫമൻ യുരിദു ഫീഹി ബി ഇൽഹാദിൻ ബി ളുൽമിൻ നുദിഖുഹു മിൻ അദാബിൻ അലീം, ഹറമുകളിലൊക്കെ തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ തന്നെ അള്ളാഹു അവനെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയുള്ള ഉദ്ദേശം അതേപോലെ തന്നെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞല്ലോ, ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, അള്ളാഹുവിനുള്ളതാണ് ആകാശഭൂമികളിലുള്ളതെങ്കിലും. വൈൻ തുബ്ദു മാ ഫി അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാ, നിങ്ങളുടെ മനസ്സിന്റെ അകത്തുള്ളത് നിങ്ങൾ പുറത്തു പറഞ്ഞാലും ഔ തുഖ്ഫൂഹു നിങ്ങൾ മറച്ചു വെച്ചാലും, യുഹാസിബുകും ബിഹില്ലാ, നിങ്ങളെ അള്ളാഹു അതിന്റെ പേരിൽ വിചാരണ ചെയ്യും. അവൻ ഉദ്ദേശിക്കുന്നവരോട് അവൻ പൊറുക്കുകയും അവനുദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുകയും ചെയ്യും. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാറ്റിനും കഴിവുടയവനാണ് എന്നുള്ള അവതാരം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉദ്ദേശിച്ചാൽ തന്നെ അതിന്റെ പേരിൽ വിചാരണ ചെയ്യുമെന്ന് പറയുന്നു. അറബുകളിൽ തെറ്റ് ചെയ്യാൻ വിചാരിച്ചാൽ അതിന്റെ പേരിൽ ശിക്ഷിക്കുമെന്ന് പറയുന്നു. വേറൊരു ഹദീസിൽ കാണാൻ പറ്റും, അല്ലാഹു പറഞ്ഞു, ദുനിയാവ് എന്ന് പറഞ്ഞാൽ നാല് വിഭാഗത്തിലാണ്. ഒന്ന്, അറിവും സമ്പത്തും ഉള്ളവൻ, അവൻ ആ അറിവ് ഉപയോഗിച്ചുകൊണ്ട് അവന്റെ സമ്പത്ത് ചെലവഴിക്കുന്നു, അവൻ സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയിലാണ്. വേറെയാൾക്ക് സമ്പത്തില്ല, അറിവുണ്ട്, ആ അറിവുള്ള വ്യക്തി സമ്പത്തുള്ളവരെ പോലെ സമ്പത്തുണ്ടായിരുന്നുവെങ്കിൽ ചെലവഴിക്കുമെന്ന് ആഗ്രഹിക്കുകയാണ്, അവനും ചെലവഴിച്ചവനും തുല്യനാണ്. മൂന്നാമത്തെ ഒരാളെ പറ്റി വസ്ലായ സമാധങ്ങൾ പറഞ്ഞത്, സമ്പത്തുണ്ട് പക്ഷെ അറിവില്ല, ആ കാരണത്താൽ അയാൾ ആ സമ്പത്ത് കൊണ്ട് എല്ലാ തരത്തിലുള്ള തെറ്റുകളും ചെയ്യുന്നു, അയാള് കുറ്റവാനാണ്, ഏറ്റവും മോശപ്പെട്ട സ്ഥാനത്താണ്. വേറെ ഒരാൾക്ക് അറിവുമില്ല സമ്പത്തുമില്ല, പക്ഷെ അവൻ ആഗ്രഹിക്കുന്നത് സമ്പത്തുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് സമ്പത്തുള്ള ആ കുറ്റവാളി ചെയ്തതുപോലെ തിന്മകൾ വാരിക്കൂട്ടാമായിരുന്നു എന്നാണ്. അയാളും തെറ്റ് ചെയ്തവനും തുല്യമാണ് നിരസ്വലായ സമാധങ്ങൾ പറയുകയുണ്ടായി. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹസനായ ഹദീസാണിത്. ഇവിടെയൊക്കെ ഉദ്ദേശത്തിന്റെ പേരിൽ വിചാരണ പറയുന്നുണ്ട്, അത് യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറയുന്ന ഉദ്ദേശമല്ല. നമ്മൾ പറയുകയുണ്ടായ ഉദ്ദേശം മനസ്സിലെ സാധാരണയായി കടന്നു വരുന്ന ഉദ്ദേശങ്ങളാണ്. ഉദാഹരണത്തിന്, തെറ്റ് ചെയ്യാൻ വിചാരിച്ചു, ആ തെറ്റ് അവൻ ചെയ്തില്ല, ഉപേക്ഷിച്ചു മനഃപൂർവ്വം, അതിനാണ് ഈ പറഞ്ഞ പ്രതിഫലമുള്ളത്. അതായത് നന്മയായി ആ തിന്മ വിചാരിച്ചു എന്നിട്ട് പ്രവർത്തിക്കാതെ പോയപ്പോൾ നന്മ രേഖപ്പെടുത്തി എന്ന് പറയുന്നത് ആ തരത്തിൽ ഉപേക്ഷിച്ച തിന്മകൾക്കാണ്. എന്നാൽ ഒരാൾ തിന്മ വിചാരിച്ചു, ആ തിന്മക്ക് അവന് ശിക്ഷയുണ്ട്, അതേതാണ്? തിന്മ വിചാരിക്കുകയും മനസ്സിൽ ഹമ്മ് എന്ന് പറഞ്ഞാൽ അതാണ്, അസീമത്ത് മനസ്സിൽ ഉറപ്പിച്ചു, തെറ്റ് ചെയ്യണമെന്ന് എല്ലാ തരത്തിലുള്ള പ്ലാനിംഗ് അവൻ നടത്തി, എന്നിട്ട് അത് നടക്കാതെ പോയി. അതിന് കാരണം അവൻ ഉപേക്ഷിച്ചതല്ല, അവന് നടത്താൻ പറ്റാതെ പോയതുകൊണ്ടാണ്. അങ്ങനെയുള്ള തെറ്റുകൾക്കാണ് ഇവിടെ അള്ളാഹു ശിക്ഷ നൽകുന്നത്. അപ്പൊ രണ്ട് ഹമ്മും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഒന്ന് നടക്കാതെ പോയത് അവൻ ഉപേക്ഷിച്ചതുകൊണ്ടല്ല, മറിച്ച് അവന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, അവസാന നിമിഷം അത് പാളിപ്പോയി. അങ്ങനെയുള്ള വിചാരങ്ങൾക്കാണ് വിചാരണ ഉണ്ടാവുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുക എന്ന മറ്റൊരു വിശദീകരണം ഒരുവാക്കൾ പറയുകയുണ്ടായത്, മനസ്സിൽ തന്നെ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്, അതിനെ സംബന്ധിച്ചാണ് നിങ്ങളുടെ മനസ്സിലുള്ളതിന്റെ അടിസ്ഥാനത്തിൽ വിചാരണ ചെയ്യുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുമെന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, മനസ്സിലുള്ളതാണല്ലോ അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത്, അതേപോലെ തന്നെ കുഫറിനോടും നിഫാഖിനോടും ഒക്കെയുള്ള വെറുപ്പ്, ഇതൊക്കെ മനസ്സിലുള്ള സംഗതികളാണ്. അത്തരം കാര്യങ്ങൾ മനസ്സിലുണ്ടായാൽ തന്നെ അതിന്റെ പേരിൽ വിചാരണ ചെയ്യപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. അള്ളാഹുവിനോടുള്ള മഹബത്തും അളമത്തും ഒക്കെ മനസ്സിലുണ്ടായാൽ അതിന്റെ പേരിൽ പ്രതിഫലവും ലഭിക്കും. മനസ്സിലുള്ള കാര്യങ്ങളിൽ പെട്ടതാണ് കിബർ, അതേപോലെ തന്നെ പൊങ്ങച്ചം, ഹസദ്, അസൂയ, മറ്റുള്ള ആളുകളെ സംബന്ധിച്ച് ചീത്ത വിചാരം, ഇതിനൊക്കെ ശിക്ഷ ഉണ്ടാവും. അത് പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും, അത് കാര്യം പ്രത്യേകിച്ച് പ്രവർത്തിക്കാനില്ല, ചിലതിനൊക്കെ പ്രത്യേകിച്ച് പ്രവർത്തിക്കാനുണ്ടാവും. പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചില്ലെങ്കിലും ഇവിടെ അവന്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണത്. അതിനാണ് ലില്ലാഹി മാഫി സമാവാത്തി വമാഫിൽ അർദി വൈൻ തുബുദു മാഫി അംഫുസിക്കും ഔ തുഖ്ഫൂ, നിങ്ങളുടെ മനസ്സിൽ മറച്ചുവെച്ചാലും അത് പ്രകടിപ്പിച്ചാലും ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ്. അപ്പോ ഇത് രണ്ട് ഹദീസും അതേപോലെ മറ്റ് സൂക്തങ്ങളിൽ ഒന്നും തമ്മിൽ വൈരുദ്ധ്യമില്ല എന്നാണ്. ഇവിടെ അള്ളാഹു പറയുന്നത് അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് നന്മ വിചാരിച്ചാൽ തന്നെ നന്മയായി രേഖപ്പെടുത്തും, തിന്മ വിചാരിച്ചാൽ രേഖപ്പെടുത്തുന്നില്ല, നന്മ വിചാരിച്ച് പ്രവർത്തിച്ചാൽ പത്തിരട്ടി രേഖപ്പെടുത്തും, തിന്മ വിചാരിച്ച് പ്രവർത്തിക്കാതിരുന്നാൽ അത് നന്മയാക്കി മാറ്റി രേഖപ്പെടുത്തും. അതാണ്, എന്നിട്ട് തിന്മ പ്രവർത്തിച്ചാലോ ഒരു തിന്മ മാത്രം. ഇത് അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യത്തിന്റെ ഭാഗമായി നമ്മൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ളതാണ്, നൽകിയിട്ടുള്ള വാഗ്ദാനമാണ്. നമ്മളുടെ മനസ്സിലുള്ള വിചാരങ്ങൾ, അത്തരം തെറ്റുകൾ പൊറുക്കപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾക്ക് നൽകിയിട്ടുള്ള സുന്ദരമായ വാഗ്ദാനങ്ങളുണ്ട്. അത് ഹദീസുകളിൽ കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖല്ലതാനി ലാ യുഹ്സീഹിമാ റജുലുൻ മുസ്ലിമുൻ ഇല്ലാ ദഖലൽ ജന്ന, രണ്ട് ഗുണങ്ങൾ ഒരു മുസ്ലിം പ്രവർത്തിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. വഹുമാ യസീറുൻ, അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഒമൻ യഅമലു ബിഹിമാ ഖലീൽ, പക്ഷേ അത് പ്രവർത്തിക്കുന്നവർ വളരെ തുച്ഛാണ്. എന്താണത്? തുസബ്ബിഹുല്ലാഹ ഫീ ദുബുറ കുല്ലി സലാത്തിൻ അശറൻ വതഹ്മദുഹു അശറൻ വതുകബ്ബിറുഹു അശറ, അഞ്ച് ഫർദ് നമസ്കാരങ്ങൾക്കു ശേഷം പത്ത് പ്രാവശ്യം, പത്ത് പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, പത്ത് പ്രാവശ്യം അൽഹംദുലില്ലാ, പത്ത് പ്രാവശ്യം അല്ലാഹു അക്ബർ. അപ്പൊ എത്രയായി? ഒന്നാകെ കൂട്ടിയാൽ ഒരു നമസ്കാരത്തിന് ശേഷം മുപ്പതെണ്ണായി, മുപ്പത് ദിക്റുകളായി. അഞ്ച് വക്തനോ? മുപ്പത് ഇൻറ്റു അഞ്ച് 150. മതങ്ങൾ പറയാണ് പത്തിൽക്ക ഹംസൂന വമിയ, അപ്പോൾ 150 ബിൻ ലിസാനി, നാവുകൊണ്ട് ചൊല്ലിയ ദിക്റുകൾ. വഅൽഫുൻ വഹംസുമിയതുൻ ഫിൽ മീസാൻ, അതല്ലാഹു അവന്റെ അടുക്കൽ തുലാസിൽ രേഖപ്പെടുത്തുന്നത് 1500. അപ്പോൾ ഒന്നാമത്തെ ഗുണതാണ്, നമസ്കാരത്തിന് ശേഷം, പറഞ്ഞ നമസ്കാരങ്ങൾക്ക് ശേഷം പത്ത് പ്രാവശ്യം വീതം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക. ഈ ദിക്ര തന്നെ വേറെയും രൂപത്തിൽ വന്നിട്ടുണ്ട്. രണ്ടാമത്തേത്, വൈദ അഹത്ത മൽജാക്ക, കിടക്കാൻ വേണ്ടി വിരിപ്പിലേക്ക് ചെന്നാൽ തുസബ്ബിഹു വ തുകബ്ബിറുഹു വ തുഹമ്മിദുഹു മിഅത്തൻ, സുബ്ഹാനല്ലാഹ്, അതേപോലെ തന്നെ അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ എന്ന് 33 പ്രാവശ്യം വീതം ചൊല്ലിയിട്ട്, സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, അൽഹംദുലില്ലാ 33 പ്രാവശ്യം, അള്ളാഹു അക്ബർ 34 പ്രാവശ്യം. അങ്ങനെ 100 തികച്ചാൽ ഫതിൽക മിഅത്തുൻ ബിൽലിസാൻ, അത് നാവുകൊണ്ട് നീ ചൊല്ലിയത് 100. വൽഫും ഫിൽ മീസാൻ, അള്ളാഹുവിന്റെ അടുക്കൽ അത് 1000. ഫയ്യുക്കും യഅമലു ഫിൽ യൗമി വല്ലൈലത്തി അൽഫൈനി വഖംസുമിയ സയ്യഅ, എന്നിട്ട് വിശ്വാസമാതകൾ പറയാൻ. അപ്പൊ ആദ്യം ഫർള് നമസ്കാരങ്ങൾക്ക് ചൊല്ലിയ 150, പിന്നെ 30 ദിക്റുകൾ 150, അതിന്റെ പ്രതിഫലം 1500. കിടക്കാൻ ചൊല്ലിയപ്പോ ചൊല്ലിയത് 100 ചൊല്ലി, അതിന് പ്രതിഫലം 1500. ഒട്ടാകെ 2000, ആകെ കൂട്ടിയാൽ 2500. ചോദിക്കാൻ പയ്യക്കും യാമരുഫിൽ യോമി വല്ലയിൽ അൽഫേനി വഹംസുമിയത്തി സയ്യ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട് 2500 തെറ്റ് ഒരു ദിവസം ചെയ്യുന്നവർ? അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് 2500 തെറ്റുകൾ ചെയ്താൽ പോലും ആ തെറ്റുകൾക്കുള്ള പരിഹാരമാണ് ഇത്തരം ദിക്കറുകൾ എന്ന് നിസ്സഭാസമാധാനങ്ങള് സന്തോഷവാർത്ത അറിയിക്കാം. അതുകൊണ്ട് തന്നെ സദുദ്ദേശത്തിന്റെ പ്രാധാന്യവും തിന്മ വിചാരിച്ചാൽ അത് മനസ്സിൽ നിന്ന് ഒഴിവാക്കേണ്ടതിന്റെ പ്രാധാന്യവും നമ്മളെ ഇത് പഠിപ്പിക്കാൻ. അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് അവൻ നമ്മൾ ചെയ്യുന്ന ചെറിയ കർമ്മങ്ങൾ പോലും അവന്റെ അടുക്കൽ വലുതായി രേഖപ്പെടുത്തുകയും അതിനുള്ള ആത്മാർത്ഥതയും പരിശ്രമവും മുഖേന എഴുതോറോ അതിനപ്പുറത്തേക്കോ ഇരട്ടി വർദ്ധിപ്പിക്കുകയും ചെയ്യും. അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ അള്ളാഹു പുറത്തു തരികയും അത് ചെയ്യാതിരുന്നാൽ ഹസനത്താക്കി മാറ്റുകയും ചെയ്യും. ഖുർആനിൽ പറഞ്ഞല്ലോ, ആരെങ്കിലും തെറ്റ് ചെയ്താൽ, ഇവിടെ തെറ്റ് വിചാരിച്ചു എന്നിട്ട് പ്രവർത്തിക്കാതിരുന്നാൽ ഒരു ഹസനത്ത് രേഖപ്പെടുത്തുമെന്നാണ്. ഇനി തെറ്റ് വിചാരിച്ചു അത് പ്രവർത്തിച്ചു, അപ്പോൾ ഒരു സയ്യിഅത്താൻ. തെറ്റ് വിചാരിച്ചു അത് പ്രവർത്തിച്ചു എന്നിട്ട് പശ്ചാത്തപിച്ചാലോ? യുബദ്ദിലുല്ലാഹു സയ്യിആത്തിഹിം ഹസനാത്ത്, അള്ളാഹു അതിനെ നന്മയാക്കി മാറ്റുമെന്നാണ്. അങ്ങനെയുള്ള തെറ്റുകൾ പ്രവർത്തിച്ച ആളുകൾ പിന്നീട് തൗബ ചെയ്യുമ്പോഴൊക്കെ അവരത് വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു തെറ്റ് നന്മയാക്കി മാറ്റി പിന്നീട് പശ്ചാത്താപത്തിന് വീണ്ടും വീണ്ടും വർദ്ധിച്ച നന്മകൾ അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യമാണ്. ഇങ്ങനെയുള്ള ഔദാര്യത്തിന്റെ പടിവാതിൽ നമ്മുടെ മുന്നിൽ മലർക്കെ തുറന്നിട്ട് അതൊക്കെ വിട്ട് ആളുകൾ പടപ്പുകളിലേക്കും തൃട്ടികളിലേക്കും തിരിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. യാതൊരു റഹ്മത്തും നമ്മൾക്ക് നൽകാൻ കഴിവില്ലാത്ത, നമ്മൾ സംസാരിച്ചാൽ പ്രതികരണമില്ലാത്ത പ്രദേശങ്ങളിലേക്കും പിന്നെ പടിവാതിലേക്കുമാണ് ആളുകൾ കാരുണ്യം പ്രതീക്ഷിച്ച് ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റഹ്മത്ത് തിരിച്ചറിയുകയും നമ്മൾ പശ്ചാത്തപിക്കുകയും തെറ്റുകൾ ഒഴിവാക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഹദീസിലൂടെ നിസ്സബ്ദാസ്മാർത്ഥങ്ങൾ പഠിപ്പിക്കുന്നത്. വാഹിറു ദേവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.